മകരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം ചേർന്നിരുന്നാൽ തിരുവോണം.